আসসালামু আলাইকুম ওয়া রাহমাতুল্লাহি তাআলা ওয়া বারাকাতুহু। আলহামদুলিল্লাহি রাব্বিল আলামিন ওয়া সলাতু ওয়া সালামু আলা আশরাফিল মুরসালিন ওয়া আলা আলিহি ওয়া সাহবিহি আজমাইন আম্মা বা'দ। তাফসীরুল বাইলাবি সূরাতুল বাকরায়ুডে 11-ാമത്തെ ക്ലാസ്സിലാണ് നമ്മളുള്ളത്। അല്ലാഹു അവൻ്റെ പൊരുത്തത്തിലായി അവൻ്റെ കലാമിനെ മനസ്സിലാക്കാനും അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്തുകൊണ്ട് ആദ്യം ഇന്ന് ചർച്ച ചെയ്യുന്ന ഭാഗങ്ങൾ വായിക്കുന്നു, പിന്നീട് ഇൻഷാ അല്ലാഹ് അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് പ്രവേശിക്കുന്നു. ഹാദ وإن القول بأنها أسماء الصور يخرجها إلى ما ليس في لغة العربي لأن التسمية بثلاثة أسماء فصاعدا مستنكرة عندهم ويؤدي إلى اتحاد الاسم والمسمى ويستدعي تأخر الجزء عن الكل من حيث إن الاسم متأخر عن المسمى بالرتبة لأننا نقول إن هذه الألفاظ لم تعهد مزيدة للتنبيه والدلالة على الانقطاع والاستئناف يلزمها وغيرها من حيث إنها فواتح الصور ولا يقتضي ذلك أن لا يكون لها معنى في حيزها ولم تستعمل للاختصار من كلمات معينة في لغتهم أما الشعر فشاذ واما قول ابن عباس رضي الله عنهما فتنبيه على ان هذه الحروف منبع الاسماء ومبادئ الخطاب وتمثيل بامثله حسنه الا ترى انه عد كل حرف من كلمات متباينه لا تفسير وتخصيص بهذه المعاني دون غيرها اذ لا مخصص لفظا ومعنى ولا بحساب الجمل فتلحق بالمعربات والحديث لا دليل فيه لجواز انه عليه الصلاه والسلام تبسم تعجبا من جهلهم وجعلها مقسما بها وان كان غير ممتنع لكنه يحوج الى اضمار اشياء لا دليل عليها والتسميه بثلاثه اسماء انما تمتنع اذا ركبت وجعلت اسما واحدا على طريقه بعلبك فاما اذا نثرت نثر اسماء العدد فلا وناهيك بتسويه سيبويه بين التسميه بالجمله والبيت من الشعر وطائفه من اسماء حروف المعجم والمسمى هو مجموع الصوره والاسم جزءها فلا اتحاد وهو مقدم من حيث ذاته مؤخر باعتبار كونه ഇസ്മാൻ ഫലാ ദൗറ ലിഖ്തിലാഫിൽ ജിഹതൈനി. ഇത്രയും ഭാഗങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പരിശോധിക്കാൻ ശ്രമിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഈ അൽ അഹ്റുഫുൽ മുഖത്ത സൂറത്തുകളുടെ പേരാണ് എന്ന അഭിപ്രായത്തിന് പറയപ്പെട്ട തെളിവിനെ മനഅ ചെയ്യുന്ന നാല് കാര്യങ്ങളെ കൊണ്ടുവരികയും അങ്ങനെയൊന്നും പറയപ്പെടാവതല്ല എന്ന് പറയുകയുമാണ് ചെയ്തത്. ആ നാല് കാര്യങ്ങൾ പറഞ്ഞ് തെളിവുകളെ മനഅ ചെയ്തതിനു ശേഷം ഹാദ എന്ന് പറഞ്ഞ് ഇത് നീ എവിടെ മനസ്സിലാക്കി വെച്ചോ, ഖുദ് ഹാദ എന്ന അർത്ഥത്തിന് എന്നൊക്കെ അർത്ഥം നൽകാവുന്ന ഹാദ, അതാണ് ഇന്ന് നമ്മൾ വായിച്ച ആദ്യത്തെ വാക്ക്. ലാ യുഖാലു എന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞ തെളിവുകളെ മനഅ ചെയ്യുന്ന വാദങ്ങൾ, അവയൊക്കെ നീ എവിടെ മനസ്സിലാക്കി വെക്ക് എന്നൊക്കെയാണ് ആ പ്രയോഗത്തിന്റെ അർത്ഥം. ഇനി വഇന്നൽ ഖൗല ബി അന്നഹ അസ്മാഉസ് സുവരി എന്ന് പറഞ്ഞ് ആ വാദത്തെ മുആറള ചെയ്യുകയാണ്, ആ വാദത്തെ എതിർക്കുകയാണ്. വാദത്തിന്റെ തെളിവുകളെയാണ് നേരത്തെ പറഞ്ഞ നാല് കാര്യങ്ങൾ കൊണ്ട് മനഅ ചെയ്യാൻ ശ്രമിച്ചത്. അത് പറയപ്പെടാവതല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അതിന്റെ ന്യായം ഇനി പറയാനിരിക്കുന്നു. തെളിവുകളെ മനഅ ചെയ്തതിന് ശേഷം ആ വാദത്തെ തന്നെ മുആറള ചെയ്യുകയാണ്. അവ സൂറത്തുകളുടെ പേരാണ് എന്ന വാദം തന്നെ ശരിയല്ല. എന്തുകൊണ്ട് ശരിയല്ല? ഇന്നൽ ഖൗല ബി അന്നഹ അസ്മാഉ സുവരി യുഖ്രിജുഹ ഇലാ മാ ലൈസ ഫീ ലുഗത്തിൽ അറബി, അറബികളുടെ ഭാഷയിലില്ലാത്ത ഒരു കാര്യത്തിലേക്കാണ് ഇവ സൂറത്തുകളുടെ പേരാണ് എന്ന വാദം കൊണ്ടുചെന്നെത്തിക്കുക. ഇന്നൽ ഖൗല ബി അന്നഹ അസ്മാഉ സുവരി, സൂറത്തുകളുടെ പേരുകളാണിവ എന്ന വാദം എന്ന വാക്ക് എന്ന ഖൗല്, യുഖ്രിജുഹ ഇവയെ പുറപ്പെടുവിക്കുന്നു, ഇലാ മാ ലൈസ ഫീ ലുഗത്തിൽ അറബി, അറബികളുടെ ഭാഷയിലില്ലാത്ത ഒരു കാര്യത്തിലേക്ക്. അതെന്താണ് അങ്ങനെ പറയുന്നത്? ലിഅന്ന തസ്മിയത ബി സലാസത്തി അസ്മാഇൻ ഫസാഇദൻ, മൂന്നോ അതിൽ കൂടുതലോ പേരുകൾ കൊണ്ട് പേര് വെക്കുക എന്നത് മുസ്തൻകറത്തു അൻദഹും, അവരുടെ അടുക്കൽ അറിയപ്പെടാത്ത കാര്യമാണ്, അപരിചിതമായ കാര്യമാണ്. അലിസ്ലാം മീം എന്ന് പറയുമ്പോ മൂന്ന് പേരുകളുണ്ടല്ലോ, അലിസ്ലാം മീം സ്വാദ് എന്ന് പറയുമ്പോ നാല് പേരുകളുണ്ടല്ലോ, അങ്ങനെ മൂന്നും നാലും ഒക്കെ പേര് ഒരുമിച്ച് ഒരു വസ്തുവിന് പേര് വെക്കുക എന്നത് അറബികൾക്ക് പരിചയമില്ലാത്ത കാര്യമാണ്. വയുഅദ്ദി ഇല ഇത്തിഹാദിൽ ഇസ്മി വൽ മുസമ്മ, ഇസ്മും മുസമ്മയും ഒന്നാവുന്നതിലേക്ക് നയിക്കുന്ന കാര്യമാണ്. ഇസ്മും മുസമ്മയും ഒന്നാവുക, പേരും പേര് വെക്കപ്പെട്ടതും ഒന്നാവുക, അത് സാധ്യമല്ലല്ലോ. പേരൊന്ന് വേറെ, പേര് വെക്കപ്പെട്ട വസ്തു ഒന്ന് വേറെ ആയിരിക്കണമല്ലോ. പേന എന്ന വാക്കും പേന എന്ന ഈ വസ്തുവും രണ്ടാണല്ലോ. അലിഫ്ലാം മീം എന്നത് സൂറത്തുകളുടെ പേരാണെങ്കിൽ അലിഫ്ലാം മീം എന്നതും ആ സൂറത്ത് തന്നെയാണല്ലോ. അപ്പോൾ ഇസ്മും മുസമ്മയും ഒന്നാകുമല്ലോ. ഇസ്മും മുസമ്മയും ഒന്നാകുന്നതിലേക്ക് നയിക്കുന്ന കാര്യമാണ് ഇവകൾ സൂറത്തുകളുടെ പേരാണ് എന്ന വാദം എന്നും പറയപ്പെടാവതല്ല. എന്തുകൊണ്ട് പറയപ്പെടാവതല്ല? ശേഷം വരുന്നു. വയസ്തദഈ, അത് തേടുന്നു. ഇവകൾ സൂറത്തുകളുടെ പേരാണ് എന്ന വാദം തേടുന്നു. തഅഖുറൽ ജുസ്ഇയാനിൽ കുല്ലി, കുല്ലിനെയും വിട്ട് ജുസ് പിന്തുക എന്നതിനെ തേടുന്നു. മിൻ ഹൈസു ഇന്നൽ ഇസ്മ മുതഅഖിറുനാനിൽ മുസമ്മ ബിറുത്ബ, ഇസ്മ സ്ഥാനം വെച്ച് നോക്കുമ്പോൾ റുത്ബയനുസരിച്ച് മുസമ്മയെ തൊട്ട് പിന്തിയതാണ് എന്ന നിലക്ക് നോക്കുമ്പോൾ ജുസ് കുല്ലിനെ തൊട്ട് പിന്തുക എന്നതിനെയും ഇവകൾ സൂറത്തുകളുടെ പേരാണ് എന്ന വാദം തേടുന്നു. ഒരു വസ്തുവിന്റെ പേര്, ഉദാഹരണത്തിന് സൂറത്തുൽ ബഖറ, അലിഫ്ലാം മീം എന്ന ജുസ്ഉം, ദാലികൽ കിതാബുൽ റൈബ ഫീഹി ഹുദലിൽ മുത്തഖീൻ എന്ന ജുസ്ഉം, അങ്ങനെ ബാക്കിയുള്ള എല്ലാ ജുസ്ഉകളും ചേർന്നുള്ള കുല്ലാണ് സൂറത്തുൽ ബഖറ. ആ സൂറത്തുൽ ബഖറ എന്ന അലിഫ്ലാം മീം മുതൽ അതിന്റെ അവസാനത്തെ ജുസ് വരെയുള്ള, അവസാനത്തെ ആയത്ത് അവസാനിക്കുന്നിടത്ത് വരെയുള്ള ഭാഗം, ആ ഭാഗം മുഴുവൻ ചേർന്ന കുല്ല്, ആ കുല്ലിനെ തൊട്ട് പിന്തിയിട്ടാണ് അതിന്റെ പേരുണ്ടാവേണ്ടത്. വസ്തു ഉണ്ടായാലാണല്ലോ വസ്തുവിന്റെ പേരുണ്ടാവുക, വസ്തു ഉണ്ടായതിനു ശേഷമാണ് വസ്തുവിന്റെ പേരുണ്ടാവേണ്ടത്, സ്ഥാനത്തിൽ ഉണ്ടാവേണ്ടത്. അപ്പോൾ ഈ സൂറത്തിന്റെ പേര് അലിഫ്ലാമി എന്ന അടക്കമുള്ള സൂറത്തുൽ ബക്കറ എന്ന കുല്ലിന്റെ പേര് അലിഫ്ലാമി എന്നാണെങ്കിൽ ഈ കുല്ലിനെ തൊട്ട് പിന്തേണ്ടി വരും. ഈ അലിഫ്ലാമി എന്നതാണെങ്കിൽ ഈ സൂറത്തിന്റെ ജുസ്ആൻ, ഈ കുല്ലിന്റെ ജുസ്ആൻ. അപ്പോൾ കുല്ലിനെ തൊട്ട് ജുസ് പിന്തി എന്ന് വരും. അങ്ങനെ സംഭവിക്കില്ലല്ലോ. ജുസ് ഉണ്ടായാലാണ് കുല്ലുണ്ടാവുക. ജുസ് കുല്ലിനേക്കാൾ മുഖദ്ദമാണ്, മുഅഖ്ഖറല്ല. കുല്ല് ഉണ്ടാവുക എന്നതിന് മേൽ ആശ്രയിക്കപ്പെട്ടതാണ് കുല്ലിന് ഈ ജുസ് കൊണ്ട് പേര് വെക്കുക എന്നത്. ജുസ്ഉകൾ ഉണ്ടാവുക എന്നതിന് മേൽ ആശ്രയിക്കപ്പെട്ടതാണ് കുല്ലുണ്ടാവുക എന്നത്. ജുസ്ഉകളുടെ ഗണത്തിൽപ്പെട്ടതാണ് ഈ പേര് വെക്കപ്പെട്ട ജുസ്ഉ. ഉദാഹരണം ഒന്നുകൂടി വിശദീകരിച്ചാൽ സൂറത്തുൽ ബക്കറ, ആ സൂറത്തുൽ ബക്കറയുടെ ജുസ്ഉകളാണ് അലിഫ്ലാം മീം, ദാലികൽ കിതാബുൽ റൈബ ഫീഹി, അങ്ങനെ അതിലെ മുഴുവൻ ആയത്തുകളും സൂറത്തുൽ ബക്കറ എന്ന കുല്ലിന്റെ ജുസ്ആണ്. സൂറത്തുൽ ബക്കറക്ക് അലിഫ്ലാം മീം എന്ന് പേര് വെക്കണമെങ്കിൽ സൂറത്തുൽ ബക്കറ മുഴുവൻ ഉണ്ടാവണം. സൂറത്തുൽ ബഖറ ഉണ്ടായാലാണ് സൂറത്തുൽ ബഖറക്ക് അലിഫുലാമീം എന്ന് പേര് വെക്കുക. സൂറത്തുൽ ബഖറ ഉണ്ടാവണമെങ്കിൽ അലിഫുലാമീം, ദാലിക്കൽ കിതാബുൽ റൈബ ഫീഹി, ഹുദലിൽ മുത്തഖീൻ, അങ്ങനെയുള്ള മുഴുവൻ ജുസ്ബുകളും ഉണ്ടാവണം. ആ ജുസ്ബുകളിൽ പെട്ടതാണ് അലിഫുലാമീം എന്ന ജുസ്ബും. അപ്പോൾ സൂറത്തുൽ ബഖറക്ക് അലിഫുലാമീം എന്ന് പേര് വെക്കണമെങ്കിൽ സൂറത്തുൽ ബഖറയുണ്ടാവണം. സൂറത്തുൽ ബഖറയുണ്ടാവണമെങ്കിൽ അലിഫുലാമീം ഉണ്ടാവണം. അലിഫുലാമീം ഉണ്ടാവണമെങ്കിൽ സൂറത്തുൽ ബഖറ ഉണ്ടാവണം. സൂറത്തുൽ ബഖറ ഉണ്ടാവണമെങ്കിൽ അലിഫുലാമീം ഉണ്ടാവണം. ഇവിടെ ദൌർ എന്ന ദോഷം രൂപപ്പെടുന്നു, ആത്മാശ്രയ ദോഷം. ഇതുണ്ടാവണമെങ്കിൽ അതുണ്ടാവണം, അതുണ്ടാവണമെങ്കിൽ ഇതുണ്ടാവണം. ഇതിനാണ് ആത്മാശ്രയ ദോഷം ദൌർ എന്ന് പറയുക. അപ്പോൾ അലിഫുലാമീം അടക്കമുള്ള അൽഫവാത്തിഹ് അത് സൂറത്തുകളുടെ പേരാണ് എന്ന വാദം ദൌറിനെ അനിവാര്യമാക്കുന്ന കാര്യമാണ്. കുല്ലിനെ തൊട്ട് ജുസ് പിന്തുക എന്നതിനെ തേടുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇവകൾ സൂറത്തുകളുടെ പേരാണ് എന്ന വാദം ശരിയല്ല എന്നും പറയപ്പെടാവതല്ല. സൂറത്തുകളുടെ ശരിയല്ല എന്നതിന് മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, സൂറത്തുകളുടെ പേരാണ് എന്നത് അറബി ഭാഷയിൽ ഇല്ലാത്ത ഒരു കാര്യത്തിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കുന്നു. മൂന്ന് പേരുകൾ, അതിൽ കൂടുതൽ പേരുകൾ ഒരു വസ്തുവിന് ഒരുമിച്ച് പേര് നൽകുക എന്നത് അറബികളുടെ ഭാഷയിൽ അപരിചിതമായ കാര്യമാണ്. രണ്ട്, ഇസ്മും മുസമ്മയും ഒന്നാമതിലേക്ക് അത് നയിക്കുന്നു. മൂന്ന്, ദൌർ അഥവാ ആത്മാശ്രയ ദോഷമുണ്ടാക്കി തീർക്കുന്നു. അതുകൊണ്ട് സൂറത്തുകളുടെ പേരാണ് ഇവകൾ എന്ന വാദം ശരിയല്ല എന്നും പറയപ്പെടാവതല്ല. എന്തുകൊണ്ട് പറയപ്പെടാവതല്ല? സൂറത്തുകളുടെ പേരുകളാണിവ എന്ന വാദത്തിന് കൊണ്ടുവന്ന തെളിവ് സമ്മതിക്കില്ല എന്ന് പറഞ്ഞ നാല് കാര്യങ്ങൾ, സൂറത്തുകളുടെ പേരാണ് എന്ന വാദത്തെ മുആറള ചെയ്ത് പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ, ഇവയൊന്നും പറയപ്പെടാവതല്ല എന്നാണ് ഇമാം ബൈലാവി റഹ്മഹുള്ള പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ തെളിവിനെതിരെയുള്ള നാല് കാര്യങ്ങൾ, ഇന്ന് സൂചിപ്പിച്ച ആ വാദത്തെ മുആറള ചെയ്യുന്ന മൂന്ന് കാര്യങ്ങൾ, ഇവയൊന്നും പറയപ്പെടാവതല്ല. ലിഅന്നാനഖൂലു, എന്തുകൊണ്ട് പറയപ്പെടാവതല്ല? കാരണം അങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ മറുപടി പറയാം എന്ന് പറഞ്ഞ് ആ ഏഴ് കാര്യങ്ങൾക്ക്, തെളിവിനെതിരെയുള്ള ആ നാല് കാര്യങ്ങൾക്കും വാദത്തെ മുആറള ചെയ്തുള്ള ഈ മൂന്ന് കാര്യങ്ങൾക്കും ഇമാം ബൈലാവി റഹ്മഹുള്ള മറുപടി പറയുകയാണ്. ലിഅന്നാനഖൂലു, കാരണം നമുക്ക് പറയാം, നമുക്ക് അവകൾക്ക് മറുപടിയായി ഇങ്ങനെ പറയാം. ഇന്ന ഹാദിഹിൽ അൽഫാള ലം തുഅഹദ് മസീദത്തൻ ലിത്തംബീഹി വദ്ദലാലത്തി അലൽ ഇൻഖിതാഇ. ഒന്നാമത് പറഞ്ഞതിന് മറുപടിയാണ്. ഒന്നാമത് പറഞ്ഞ ലിമലായ ജൂസു അൻ തകൂന മസീദത്തൻ ലിത്തംബീഹി വദ്ദലാലത്തി അലൽ ഇൻഖിതാഇ കലാമിൻ വസ്ഇനാ ഫി ആഖറ എന്ന് പറഞ്ഞ് അദ്ദേഹം സൂചിപ്പിച്ച എന്തുകൊണ്ട് ഇവ ഒരു കലാമ് മുറിഞ്ഞ് പുതിയൊരു കലാമ് ആരംഭിക്കുന്ന സന്ദർഭത്തിൽ തംബീഹിന് വേണ്ടി അങ്ങനെ ആരംഭിക്കുന്നു എന്ന് അറിയിക്കാൻ വേണ്ടി സായിദിയാക്കപ്പെട്ടവ ആയിക്കൂടെ എന്ന ചോദ്യത്തിന് മറുപടിയാണ് അങ്ങനെ ഒരു കലാമ് മുറിഞ്ഞു എന്നതിന് മേൽ അറിയിക്കാൻ വേണ്ടി. ഇത്തരം പദങ്ങൾ, ഈ പദങ്ങൾ അലിഫ്ലാമീം ഹാമീം തുടങ്ങിയ പദങ്ങൾ അറിയപ്പെട്ടിട്ടില്ല. ലം തുഹ, അവ അറിയപ്പെട്ടിട്ടില്ല. മജീദത്തൻ, അധികരിപ്പിക്കപ്പെട്ടതായി. അങ്ങനെ അലിഫ്ലാമീം ഹാമീം അലിഫ്ലാമീം സാദ് തുടങ്ങിയ പദങ്ങൾ ഒരു കലാം അവസാനിപ്പിച്ച് മറ്റൊരു കലാം ആരംഭിക്കുന്ന സന്ദർഭത്തിൽ തംബീഹിന് വേണ്ടി കൊണ്ടുവരപ്പെട്ടതായി, ദായിദിയാക്കപ്പെട്ടതായി അറബി ഭാഷയിൽ അറിയപ്പെട്ട ഒരു കാര്യമല്ല. അങ്ങനെ അറിയപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് അങ്ങനെ പറയപ്പെടാവതല്ല. വലിസ്തിനാഫു, ആരംഭിക്കുക എന്നത്, പുനരാരംഭിക്കുക എന്നത്, യൽസമുഹ വഗൈറഹ, അവകൾക്കും അവകളല്ലാത്തവർക്കും അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. ഏത് പദം കൊണ്ട് തുടങ്ങിയാലും അത് തുടങ്ങപ്പെട്ട പദം തന്നെയാണല്ലോ, അത് ആരംഭിക്കുന്ന പദം തന്നെയാണല്ലോ. മിൻഹൈസു ഇന്നഹ ഫവാത്തിഹു സുവർ, സൂറത്തുകളുടെ പ്രാരംഭത്തിൽ വന്നവ എന്ന നിലക്ക് നോക്കുമ്പോൾ ഇവകളാണെങ്കിലും ഇവകളല്ലാത്ത പദങ്ങളാണെങ്കിലും അവയൊക്കെ ആരംഭിക്കുന്ന പദങ്ങൾ തന്നെയാണ്. ആരംഭിക്കുക എന്നത് അതുകൊണ്ടും അതല്ലാത്തതുകൊണ്ടും സാധ്യമാവുന്ന കാര്യമാണ്. അമ്മ യഥസഅലൂൻ എന്ന് തുടങ്ങുന്ന സൂറത്ത് ആരംഭിച്ചത് അമ്മ യഥസഅലൂൻ എന്ന പദം കൊണ്ടാണ്. ആരംഭിക്കുക എന്നത് ഇതിന് മാത്രം അനിവാര്യമായ ഒരു കാര്യമല്ല. അതുകൊണ്ട് ഇവ ഒരു കലാമ് മുറിഞ്ഞ് മറ്റൊരു കലാമ് ആരംഭിക്കുകയാണ് എന്നതിനുമേൽ അറിയിക്കാൻ വേണ്ടി, ഉണർത്താൻ വേണ്ടി സായിദയാക്കപ്പെട്ടതായിക്കൂടെ എന്ന് പറയപ്പെടാവതല്ല, തീർന്നില്ല. വലായക്കത്തത് ഇതാലിക്ക, അത് തേടുന്നില്ല. അല്ലായക്കൂൻ അലഹ മാനം ഫി ഹയ്യസിഹ, അതിന് സ്വയം ഒരർത്ഥം, അതിന് അതിന്റെ ദാത്തിൽ തന്നെ ഒരർത്ഥം ഉണ്ടാവാതിരിക്കണം എന്ന് തേടുന്നുമില്ല. അവകൾ കൊണ്ട് തുടങ്ങി എന്നത് കാരണം അവകൾക്ക് ഒരർത്ഥം ഉണ്ടായിക്കൂടാ, അവകൾക്ക് അവയുടെ ദാത്തിൽ ഒരർത്ഥം ഉണ്ടായിക്കൂടാ എന്നതിനെ തേടുന്നില്ലല്ലോ. ഒരു പദം തുടക്കത്തിൽ വന്നു എന്നതുകൊണ്ട് അത് തുടക്കത്തിലുള്ളതാണ് എന്നത് കാരണം അതിന് സ്വയം ഒരർത്ഥം ഉണ്ടായിക്കൂടാ എന്ന് വരുന്നില്ലല്ലോ. അതുകൊണ്ട് ഇവ ദായിദയാണ്, ഇവ അർത്ഥമില്ലാത്തതാണ്. ഇവ ഒരു കലാമ് മുറിഞ്ഞ് മറ്റൊരു കലാമ് ആരംഭിക്കുന്ന സന്ദർഭത്തിൽ ദായിദയാക്കപ്പെട്ടതാണ് എന്ന് പറയപ്പെടാവതല്ല, എന്ന് ചോദിക്കപ്പെടാവതല്ല എന്ന് ഇമാം ബൈദാവി റഹ്മഹുള്ള പറഞ്ഞു തരികയാണ്. വലം തുസ്താമൽ ലിൽഇഖ്തിസാരി മിൻ കലിമാതിൻ മുഅയ്യനത്തിൻ ഫീ ലുഗതിഹിം, അറബികളുടെ ഭാഷയിൽ നിശ്ചിത കലിമത്തുകളിൽ നിന്ന് ചുരുക്കി ഇവയെ ഉപയോഗിക്കപ്പെട്ടിട്ടുമില്ല. രണ്ടാമത്തതിന് മറുപടി, രണ്ടാമത് പറഞ്ഞ വാദം, ഇവകൾ കൂടി അടങ്ങിയ ചില കലിമത്തുകൾ ചുരുക്കി ഉപയോഗിക്കപ്പെട്ടതായി കൂടെ എന്ന രണ്ടാമത്തെ ചോദ്യത്തിന് മറുപടിയാണിത്. അങ്ങനെ ചുരുക്കി ഇവയെ ഉപയോഗിക്കപ്പെട്ടതായി, ഏതെങ്കിലും ഒരു നിശ്ചിത കലിമത്ത് ചുരുക്കി ഈ അക്ഷരം ഉപയോഗിക്കപ്പെട്ടതായി, അങ്ങനെ ഉപയോഗിക്കപ്പെട്ടിട്ടേയില്ല. അതുകൊണ്ട് അങ്ങനെ ആയിക്കൂടെ ഇവ എന്നും പറയപ്പെടാവതല്ല. അമ്മശ്യാറു ഫസാദു, ആ കവിത, അപ്പോൾ ആ കവിത എന്താണ് എന്നൊരു ചോദ്യം വരുന്നുണ്ട്. കുൽതുല ഹാഖിഫി ഫഖാലത്ത് ഖാഫ് എന്ന് പറഞ്ഞ വഖഫ്തു എന്നതിന് പകരം, അല്ലെങ്കിൽ അന വാഖിഫത്തു എന്നതിന് പകരം അതിനെ ചുരുക്കി ഖാഫ് എന്നുപയോഗിച്ച ആ കവിത അവിടെ അവർ തെളിവായി ഉദ്ധരിച്ചിരുന്നു. ആ കവിത ഫസാദു, അത് ഒറ്റപ്പെട്ട കവിതയാണ്, അതിനോട് കിയാസാക്കപ്പെടാവതല്ല. അമ്മ ഖൗൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞ വാക്കോ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അൽ അലിഫു അലാ ഉള്ളാ എന്നൊക്കെ പറഞ്ഞ് വിശദീകരിച്ചിരുന്നല്ലോ, പല അക്ഷരങ്ങൾക്ക് പല അർത്ഥങ്ങൾ അദ്ദേഹം പറഞ്ഞു തന്നിരുന്നു. അതോ അത് ഫതംബീഹു, അതൊരു ഉണർത്തലാണ്. അല അന്ന ഹാദിഹിൽ ഹുറൂഫ മൻബഉൽ അസ്മാഇ വ മബാദിഉൽ ഖിതാബി, ഈ ഹർഫുകൾ ഇസ്മുകളുടെ സ്രോതസ്സുകളാണ് എന്ന്, ഇസ്മുകളുടെ പ്രഭവ കേന്ദ്രങ്ങളാണ് എന്ന്, സംഭാഷണത്തിന്റെ പ്രാരംഭകങ്ങളാണ് എന്ന് ഒക്കെ ഉണർത്തിത്തരികയാണ് അദ്ദേഹം ചെയ്യുന്നത്. അല്ലാതെ അവയുടെ അർത്ഥം ഇന്നതാണ് എന്ന് പറയുകയല്ല. വതംസീലുൻ ബിഅംസലത്തിൻ ഹസന, നല്ല ചില ഉദാഹരണങ്ങൾ ഉദാഹരിക്കുക കൂടിയാണ് അദ്ദേഹം ചെയ്യുന്നത്. അലിഫ് ലാമ് മീമ് ഇവകൾ കൊണ്ടൊക്കെയാണ് വാക്കുകൾ ഉണ്ടാവുന്നത്, ഇവയൊക്കെയാണ് വാക്കുകളുടെ പ്രഭവ കേന്ദ്രം. ഇവകൾ കൊണ്ട് ഇങ്ങനെയുള്ള വാക്കുകൾ നിർമ്മിക്കാം. അലിഫ് കൊണ്ട് അല ഉള്ളാ നിർമ്മിക്കാം, മീമ് കൊണ്ട് മുൽക്ക് എന്ന വാക്ക് നിർമ്മിക്കാം. അങ്ങനെ വാക്കുകളുടെ പ്രഭവ കേന്ദ്രം ഈ അക്ഷരങ്ങളാണ് എന്ന് ഉണർത്തുകയും ചില നല്ല ഉദാഹരണങ്ങൾ ഉദാഹരിക്കുകയും ചെയ്യുക മാത്രമാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചെയ്തത്. അല്ലാതെ അവ ഈ കലിമത്തുകൾ ചുരുക്കപ്പെട്ടതാണ് എന്ന് പറയുകയല്ല. അല തറ, നീ കാണുന്നില്ലേ, അന്നഹു അദ്ദ കുല്ല ഹറഫിൻ, ഓരോ ഹറഫിനെയും അദ്ദേഹം എണ്ണി, മിൻ കലിമാത്തിൻ മുതബായിനത്തിൻ, പരസ്പര വിരുദ്ധമായ കലിമത്തുകളാൽ. അലിഫ് എന്നതിന് ഒരു തവണ അന എന്ന് പറഞ്ഞു, മറ്റൊരിക്കൽ അള്ളാ എന്ന് പറഞ്ഞു, മറ്റൊരിക്കൽ ആലാ എന്ന് പറഞ്ഞു. മീം എന്നതിന് മുഹമ്മദ് എന്ന പദം ഒരിക്കൽ പറഞ്ഞു, മുൽക്ക് എന്ന പദം മറ്റൊരിക്കൽ പറഞ്ഞു. അങ്ങനെ ഒരു പദം തന്നെ മുത്തബായിനത്തായ പല കലിമത്തുകളിൽ നിന്ന് ചുരുക്കപ്പെട്ടതാണ് എന്ന് പറയാമതല്ലോ. അപ്പോൾ അദ്ദേഹം ചില ഉദാഹരണങ്ങൾ പറഞ്ഞു, നല്ല ചില ഉദാഹരണങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇസ്മുകളുടെ മമ്പ ഇവയാണ് എന്ന നിലയിൽ ഇവകൾ കൊണ്ട് ഉണ്ടാക്കപ്പെട്ട ചില ഇസ്മുകളെ അദ്ദേഹം ഉദാഹരിച്ചു തന്നു എന്നേ ഉള്ളൂ. അല്ലാതെ ഈ കലിമത്ത് ചുരുക്കപ്പെട്ടതാണിത് എന്ന് അദ്ദേഹത്തിന്റെ വാക്കിലില്ല, വാക്കുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടില്ല എന്ന് ഇമാം ബൈദാവി റഹ്മഹുള്ള രണ്ടാമത്തെ ചോദ്യത്തിന് സനദായി കൊണ്ടുവന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയുടെ വാക്കിനു കൂടി മറുപടി പറയുകയാണ്. ലാ തഫ്സീറുൻ, അതിനുള്ള തഫ്സീറല്ല ഇത്. വതഖ്സീസും ബിഹാദിഹിൽ മഅാനി ദൂന ഗൈരിഹ, മറ്റർത്ഥങ്ങളെ മാറ്റിവെച്ച് ഈ അർത്ഥം കൊണ്ട് ഇവ പ്രത്യേകമാണ് എന്ന് പ്രത്യേകമാക്കുകയുമല്ല അദ്ദേഹം. ആ ഹറഫിന് വ്യാഖ്യാനം നൽകുകയോ ആ ഹറഫുകളെ ഈ അർത്ഥം കൊണ്ട് മറ്റർത്ഥങ്ങളെ മാറ്റിവെച്ച് പ്രത്യേകമാക്കുകയോ അല്ല അദ്ദേഹം ചെയ്യുന്നത്. മറിച്ച് അവ മബാഉൽ അസ്മാഅൻ മബാദിഉൽ ഖിതാബാൻ എന്നൊക്കെ ഉണർത്തുക മാത്രമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഇത് ലാ മുഖസ്സിസ ലഫ്ളൻ വമാനൻ, ലഫ്ളിലോ മാനയിലോ അങ്ങനെ ഒരു മുഖസ്സിസ് ഇല്ല, പ്രത്യേകമാക്കുന്ന ഒരു ഘടകമില്ല. പിന്നെങ്ങനെയാണ് ഈ അർത്ഥത്തിന് പ്രത്യേകമായതാണ് ഇത് എന്ന് പറയുക? അതുകൊണ്ട് ഇബ്ന അബ്ബാസ് റളിയല്ലാഹു അൻഹുമായുടെ വാക്ക് സനദായി സ്വീകരിച്ച് ഇവ ചില കലിമത്തുകളുടെ ചുരുക്കരൂപമായി കൂടെ എന്ന് ചോദിക്കപ്പെടാവതല്ല. വലാ ബി ഹിസാബിൽ ജുമ്മലി ഫതുൽഹഖു ബിൽ മുഅറബാതി, ഹിസാബിൽ ജുമ്മല് പ്രകാരവും അവ ഉപയോഗിക്കപ്പെട്ടിട്ടില്ല. ഫതുൽഹഖു ബിൽ മുഅറബാതി, അങ്ങനെ അറബീകരിക്കപ്പെട്ടവയോട് അവയെ ചേർക്കപ്പെട്ട് അങ്ങനെയും ഉപയോഗിക്കപ്പെട്ടിട്ടില്ല. മൂന്നാമത് അങ്ങനെയാണല്ലോ പറഞ്ഞത്. ഹിസാബുൽ ജുമ്മല പ്രകാരം ചില സമൂഹങ്ങളുടെ മുദ്ദതിലേക്ക് സൂചനയായിക്കൂടെ എന്ന് അതിന് മറുപടി പറയുകയാണ്. ഹദീസ് ലാ ദലീല ഫീഹി, അതിന് സനദായി കൊണ്ടുവന്ന ഹദീസിൽ തെളിവൊന്നുമില്ല. അതിന് സനദായി ഒരു ഹദീസ് കൊണ്ടുവന്നിരുന്നുവല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ജൂതരായ ഒരു സംഘം വന്നു എന്നും നബി തങ്ങൾ അലിഫ്ലാമീം എന്ന് തുടങ്ങി അൽ ബഖറ പാരായണം ചെയ്യുന്നത് കേട്ട് 71 വർഷം മാത്രം വാലിഡിറ്റിയുള്ള ഒരു സമൂഹത്തിലേക്ക് ഒരു മതത്തിൽ ഞങ്ങൾ എങ്ങനെയാണ് പ്രവേശിക്കുക എന്ന് ചോദിച്ചുവെന്നും തുടർന്നുള്ള ആ ഹദീസ്. ആ ഹദീസിൽ തെളിവില്ല. എന്തുകൊണ്ട് തെളിവില്ല? ലി ജവാദി അന്നഹു അലൈഹി സ്വലാത്തു വസ്സലാം തബസ്സമ തഅജ്ജുബം മിൻ ജഹ്ലിഹിം, നബിതങ്ങൾ അവരുടെ വിവരമില്ലായ്മ കണ്ട് പുഞ്ചിരിച്ചതായി കൂടെ എന്നതുകൊണ്ട് ആ ഹദീസിൽ തെളിവില്ല. അല്ലാതെ അവർ പറഞ്ഞതിനെ അവർ ഇസ്തിംബാത്ത് ചെയ്തതിനെ അംഗീകരിച്ചുകൊണ്ട് പുഞ്ചിരിച്ചതാവണമെന്നില്ലല്ലോ, അവരുടെ വിവരമില്ലായ്മ കൊണ്ട് പുഞ്ചിരിച്ചതായി കൂടെ എന്നാണ് അതിനുള്ള മറുപടി. അപ്പോൾ ആ ഹദീസിനെ തെളിവുപിടിച്ച് ഹിസാബുൽ ജുമ്മൽ പ്രകാരം ചില സമൂഹങ്ങളുടെ മുദ്ദത്തിലേക്ക് അവരുടെ കാലാവധികളിലേക്കുള്ള സൂചനയായി കൂടെ എന്നും പറയപ്പെടാവതല്ല. വജഅലഹ മുഖസമം ബിഹ, ഇനി അവസാനം ചോദിച്ചതിന് മറുപടി, അവയെ മുഖസമം ബിഹിയായി കൂടെ, അവകൾ കൊണ്ട് സത്യം ചെയ്യപ്പെട്ടവായി കൂടെ എന്നാണല്ലോ അവസാനം ചോദിച്ചത്. അങ്ങനെ അവയെ മുഖസമം ബിഹ ആക്കൽ, അവകൾ കൊണ്ട് സത്യം ചെയ്യപ്പെട്ടവയാക്കൽ, വഇൻകാന ഗൈറ മുംതനഇൻ, അത് പറ്റാത്തതല്ലെങ്കിലും, ലാക്കിന്നഹു യുഹ്രിജു ഇല ഇൽമാരി അഷ്യാഇൻ ലാ ദലീല അലൈഹ, പക്ഷേ അങ്ങനെ മുഖസമം ബിഹിയാക്കൽ ഒരുപാട് വസ്തുക്കളെ സങ്കല്പിക്കലിലേക്ക് ആവശ്യമാക്കി തീർക്കുന്നു ഒരു തെളിവുമില്ലാതെ. മുഖസമം ബിഹ ആണ് എന്ന് വെക്കുമ്പോൾ ഖസമിന്റെ ഫീലും ഖസമിന്റെ ഫീലിന്റെ ഫായിലും ഖസമിന്റെ ഹറഫും ഖസമിന്റെ ജവാബും ഒക്കെ കളയപ്പെട്ടതാണ്, അവയൊക്കെ സങ്കല്പിക്കേണ്ടി വരും. അവയൊക്കെ സങ്കല്പിക്കണമെങ്കിൽ ഒരു തെളിവുമില്ല. ഒരു തെളിവുമില്ലാതെ ഇത്രയും കാര്യങ്ങൾ സങ്കല്പിക്കലിലേക്ക് ആവശ്യമായി തീരും. അവ പറ്റാത്തതല്ലെങ്കിലും, അങ്ങനെ ആക്കൽ പറ്റാത്തതല്ലെങ്കിലും, അങ്ങനെ ആക്കുമ്പോൾ ഇത്രയും കാര്യങ്ങളെ ഒരു തെളിവുമില്ലാതെ സങ്കല്പിക്കേണ്ടി വരും. അവയൊക്കെ കളയപ്പെട്ടതാണ് എന്ന് പറയേണ്ടി വരും, അവയെ സങ്കല്പിക്കേണ്ടി വരും. അതുകൊണ്ട് ആ ചോദ്യവും ചോദിക്കപ്പെടാവതല്ല എന്ന് പറഞ്ഞ് സൂറത്തുകളാണ് എന്ന വാദത്തിന് പിടിക്കപ്പെട്ട തെളിവിനെതിരെ കൊണ്ടുവരപ്പെട്ട 4 ചോദ്യങ്ങളെ വളരെ യുക്തിബദ്ധമായി ഇമാം ബൈദാവി റഹ്മഹുല്ലാ പൊളിച്ചു കളയുകയാണ്. ഇനി മുആറള ചെയ്തുകൊണ്ട്, സൂറത്തുകളുടെ പേരാണ് അവ എന്ന വാദത്തെ മുആറള ചെയ്തുകൊണ്ട് പറഞ്ഞ 3 കാര്യങ്ങൾ അവക്ക് മറുപടി നൽകുകയാണ്. അവയും പറയപ്പെടാവതല്ല എന്ന് പറഞ്ഞ് അവക്ക് മറുപടി പറയാണ്. വതസ്മിയത്തു ബിസലാസത്തി അസ്മാഇൻ, 3 പേരുകൾ കൊണ്ട് പേര് വെക്കുക എന്നത്. ഇന്നമാ തംതനഉ ഇദാ റുക്കിബത് വജുഇലത് ഇസ്മൻ വാഹിദൻ അലാ തരീഖത്തി ബഅലബക്. 3 പേരുകൾ കൊണ്ട് പേര് വെക്കാൻ പറ്റൂല എന്ന് പറഞ്ഞത് ബഅൽ എന്ന പദവും ബക് എന്ന പദവും ചേർന്ന് മുറക്കബായി ബഅലബക് എന്ന് പേര് വെച്ചതുപോലെ 3 പേരുകൾ ചേർത്ത് മുറക്കബാക്കി അവയെ ഒരു ഇസ്മാക്കപ്പെട്ട നിലയിൽ പറ്റില്ല എന്നാണ്. ഇന്നമാത്രം തനിയു അത് പറ്റാത്തത്. ഇദാ റുക്കിബത് വജുഇലത് ഇസ്മൻ വാഹിദൻ, അതിനെ മുറക്കബാക്കപ്പെട്ട് ഒരു ഇസ്മാക്കപ്പെട്ട നിലയിൽ പേര് വെക്കുമ്പോഴാണ് അത് പറ്റില്ല എന്ന് പറഞ്ഞത്. ഫഅമ്മ ഇദാ നുസിറത് നസ്റ അസ്മാഇൽ അദദി, അദദിന്റെ ഇസ്മുകൾ പോലെ അതിനെ വിതറപ്പെട്ടാൽ, വാഹിദ് ഇസ്നാൻ സലാസ അർബ ഖംസ സിത്ത, ഇങ്ങനെ അദദിന്റെ ഇസ്മുകൾ പോലെ വിതറപ്പെട്ട നിലയിൽ, മുറക്കബാക്കപ്പെടാതെ ഒരു ഇസ്മാക്കപ്പെടാതെ വിതറപ്പെട്ട നിലയിൽ പേര് വെക്കുകയാണെങ്കിൽ ഫല, അത് പറ്റാത്ത ഒരു കാര്യമല്ല. വനാഹീക ബി തസ്മിയത്തി സീബവൈഹി ബൈന തസ്മിയത്തി ബിൽ ജുംലത്തി വൽ ബൈത്തി മിനൽ ശഅരി വതായിഫത്തി മിനൽ ഹുറൂഫിൽ മുഅജ്മി, ജുംല കൊണ്ട് പേര് വെക്കുന്നതിനിടയിലും കവിതയിൽ നിന്നുള്ള ബൈത്ത് കൊണ്ട് പേര് വെക്കുന്നതിനിടയിലും അക്ഷരമാലയിലെ അക്ഷരങ്ങളുടെ പേരുകൾ കൊണ്ട് പേര് വെക്കുന്നതിനിടയിലുമൊക്കെ സീബവൈഹി ഇമാം ഒരുപോലെയാക്കിയത് തന്നെ അതിന് തെളിവായി നിനക്ക് മതി. ആ വാദത്തെ മുആറള ചെയ്തുകൊണ്ട് ഒന്നാമത് പറഞ്ഞത് മൂന്നിലധികം പേരുകൾ കൊണ്ട് പേര് വെക്കുക എന്നത് മുസ്തങ്കറത്താണ് എന്നായിരുന്നുവല്ലോ. അതിന് മറുപടിയായിട്ടാണ് പറയുന്നത് അങ്ങനെ പേര് വെക്കൽ പറ്റാതെയാവുന്നത് മുറക്കബത്തായി വെക്കുമ്പോഴാണ്, മൻസൂറത്തായി വെക്കുമ്പോൾ ഒരു പ്രശ്നമുള്ള കാര്യമല്ല. ജുംല കൊണ്ട് പേര് വെക്കുന്നതും ഷെഹറിൽ നിന്നുള്ള ബൈത്ത് കൊണ്ട് പേര് വെക്കുന്നതും അക്ഷരമാലയിലെ അക്ഷരങ്ങളുടെ ഇസ്മുകളിൽ നിന്ന് ഒരു കൂട്ടം കൊണ്ട് പേര് വെക്കുന്നതുമൊക്കെ ഒരേപോലെയായി സീബവൈഹി ഇമാം പറഞ്ഞത് തന്നെ അതിന് തെളിവായി മതി. ശാബ കർണാഹ എന്ന് പേര് വെക്കുമ്പോൾ അത് മുഴുവൻ മുറക്കമായ ഒരു ഇസ്മു എന്നുള്ള നിലയിലല്ലോ, മറിച്ച് ആ ജുംല അലമാക്കി എന്ന നിലയിലാണ്. അതുകൊണ്ട് ഇവകൾ സൂറത്തുകളുടെ പേരാണ് എന്നതിനെ മുആറള ചെയ്ത് ആദ്യം പറഞ്ഞ മൂന്നിലധികം പേരുകൾ കൊണ്ട് പേര് വെക്കപ്പെടുക എന്നത് മുസ്തങ്കറത്താണ് എന്ന് പറയപ്പെടാവുന്നതല്ല. വൽ മുസമ്മാഹുവ മജ്മൂഉ സൂറത്തി വൽ ഇസ്മു ജുസ്ഉഹ ഫലത്തിഹാദ. മുസമ്മ പേര് വെക്കപ്പെട്ട വസ്തു മജ്മൂഉ സൂറത്താണ്, അഥവാ സൂറത്തിന്റെ ടോട്ടലാണ്, സൂറത്ത് മൊത്തമാണ്. വൽ ഇസ്മു ജുസ്ഉഹ, ഇസ്മ സൂറത്തിന്റെ ഒരു ജുസ് മാത്രമാണ്, ഇസ്മ സൂറത്തിന്റെ ഒരു ജുസ് ആണ്. ഫലത്തിഹാദ, അപ്പോൾ പിന്നെ രണ്ടാമത് പറഞ്ഞ രണ്ടാമത് മുആറള ചെയ്ത ഇസ്മും മുസമ്മയും ഒന്നാവലിനെ തേടുന്നുണ്ട്, ഇസ്മും മുസമ്മയും ഒന്നാവലിലേക്ക് നയിക്കുന്നുണ്ട് എന്ന് പറയപ്പെടാവതല്ല. കാരണം ഇസ്മും മുസമ്മയും ഒന്നാവുന്നില്ല, ഇസ്മ സൂറത്തിന്റെ ജുസ് ആണ്, മുസമ്മ സൂറത്തിന്റെ മജ്മു ആണ്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇസ്മും മുസമ്മയും ഒന്നാണ് എന്ന് പറയുക? അതുകൊണ്ട് ഇവ സൂറത്തിന്റെ പേരാണ് എന്ന് പറയുമ്പോൾ ഇസ്മും മുസമ്മയും ഒന്നാമലിലേക്ക് നയിക്കുന്നു എന്ന് പറയപ്പെടാവതല്ല. വഹുവ മുഖദ്ദമുൻ മിൻ ഹൈസു ദാതുഹു മുഅഖ്ഖറുൻ ബിഇത്തിബാരി കൗനിഹി ഇസ്മൻ. മൂന്നാമത് മുആറള ചെയ്തുകൊണ്ട് പറഞ്ഞ ദൗറ് വരുന്നുണ്ട്, അതുകൊണ്ട് സൂറത്തുകളുടെ പേരാണ് എന്ന വാദം ശരിയല്ല എന്ന് പറഞ്ഞതിന് മറുപടിയാണ് വഹുവ ഇസ്മ മുഖദ്ദമുൻ മിൻ ഹൈസു ദാതുഹു, ദാത്തിനെ പരിഗണിച്ച് മുഖദ്ദമും മുഅഖ്ഖറും ബിഇത്തിബാരി കൗനിഹി ഇസ്മൻ, ഇസ്മാണ് എന്ന പരിഗണന അനുസരിച്ച് മുഅഖ്ഖറുമാണ്. ഫലാ ദൗറ ഇഖ്തിലാഫിൽ ജിഹത്തൈനി, ജിഹത്ത് വ്യത്യാസപ്പെട്ടത് കാരണം അപ്പോൾ പിന്നെ ദൗറില്ല. മൂന്നാമത് മുആറള ചെയ്ത് പറഞ്ഞ വാദം കുല്ലിന് ജുസ്ഉ കൊണ്ട് പേര് വെക്കുക എന്നത് കുല്ലുണ്ടാവലിന് മേൽ ആശ്രയിക്കപ്പെട്ടിരിക്കുന്നു, കുല്ലുണ്ടാവുക എന്നത് ജുസ്ഉകൾ ഉണ്ടാവലിന് മേൽ ആശ്രയിക്കപ്പെട്ടിരിക്കുന്നു, ജുസ്ഉകളിൽ ഇസ്മായ ജുസ്ഉമുണ്ടല്ലോ, അതുകൊണ്ട് അവിടെ ദൗറ് വരുന്നു എന്നാണ്. അതിനു മറുപടി ജുസ്ഉ കുല്ലിന് മേൽ ആശ്രയിക്കുക എന്നത് ജുസ്ഇന് ഇസ്മീയത്ത് എന്ന വിശേഷണം ഉണ്ടാവുക എന്ന വിഷയത്തിൽ മാത്രമാണ്. ജുസ്ഇന് ഇസ്മീയത്ത് എന്ന വിശേഷണമുണ്ടായത് കുല്ലിന് ശേഷം തന്നെയാണ്. കുല്ല് ജുസ്ഇന് മേൽ ആശ്രയിച്ചിരിക്കുന്നു, കുല്ലുണ്ടാവുക എന്നത് ജുസ്ഉണ്ടാവുക എന്നതിനുമേൽ ആശ്രയിച്ചിരിക്കുന്നു എന്നാൽ ജുസ്ഇന്റെ ദാത്തുണ്ടാവലിന് മേൽ ആശ്രയിച്ചിരിക്കുന്നു എന്നാണ്. അല്ലാതെ ഇസ്മീയത്ത് എന്ന വിശേഷണത്തിന് മേൽ ആശ്രയിച്ചിരിക്കുന്നു എന്നല്ല, ജുസ്ഇന്റെ ഇസ്മീയത്ത് എന്ന ഇസ്മായിരിക്കുക എന്ന വിശേഷണത്തിന് മേൽ കുല്ലുണ്ടാവുക എന്നത് ആശ്രയിച്ചിട്ടില്ല, മറിച്ച് ജുസ്ഇന്റെ ദാത്തുണ്ടാവലിന് മേലാണ് കുല്ലുണ്ടാവുക എന്നത് ആശ്രയിച്ചിരിക്കുന്നത്. ജുസ് ദാത്ത് എന്നുള്ള നിലയിൽ കുല്ലിനേക്കാൾ മുഖദ്ദമ തന്നെയാണ്. അതുകൊണ്ട് ദൗറില്ല, ആത്മാശ്രയ ദോഷമില്ല. ഒന്നുകൂടി വിശദീകരിച്ചാൽ, നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെ എടുത്തു പരിശോധിച്ചാൽ, സൂറത്തുൽ ബഖറ അലിഫ് ലാം മീം അടക്കമുള്ള ജുസ്ഉകളുള്ള ആ മജ്മൂഉ, അതിന്റെ പേരാണ് അലിഫ് ലാം മീം. അപ്പോൾ അലിഫ് ലാം മീം എന്ന ജുസ് ഉണ്ടായതിനു ശേഷമേ അലിഫ് ലാം മീം എന്ന സൂറത്ത് ഉണ്ടാവൂ. ആ ജുസ്ഇന് അലിഫ് ലാം മീം എന്ന ആ ജുസ്ഇന് ഇസ്മിയത്ത് എന്ന വിശേഷണം ഉണ്ടായത് കുൽ ഉണ്ടായതിനു ശേഷം തന്നെയാണ്. അലിഫ് ലാം മീം എന്ന ആ ജുസ്ഇ ഇസ്മിയത്ത് എന്ന വിശേഷണമില്ലാത്ത നിലയിൽ ആ പരിഗണന നോക്കാതെ അതിന്റെ ദാത്ത് അലിഫ് ലാം മീം എന്ന സൂറത്ത്, സൂറത്തുൽ ബഖറ എന്ന സൂറത്ത് ആ കുല്ല് ഉണ്ടാവുന്നതിന് മുമ്പേ മൗജൂദാണ്. അതിന്റെ ഇസ്മിയത്താണെങ്കിൽ മുതഅഖിറാണ്, അഥവാ അലിഫ് ലാം മീം എന്നതിന് ഇസ്മിയത്ത് എന്ന വിശേഷണം, ആ സൂറത്തിന്റെ പേരായിരിക്കുക എന്ന വിശേഷണം കുല്ലിന് ശേഷം മൗജൂദായതാണ്. അപ്പോൾ പിന്നെ ദൗറില്ല, ആത്മാശ്രയ ദോഷമില്ല എന്നുകൂടി പറഞ്ഞ് ഇവകൾ സൂറത്തുകളുടെ പേരാണ് എന്ന വാദത്തെ മുആറള ചെയ്ത് പറഞ്ഞ മൂന്ന് കാര്യങ്ങൾക്കും വളരെ മനോഹരമായി ഇമാം ബൈദാവി റഹ്മഹുള്ള മറുപടി നൽകിയിരിക്കുകയാണ്. വളരെ സൂക്ഷ്മമായി വിശകലനം ചെയ്യുക, സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ച് നിവാരണം നടത്തുക. അള്ളാഹു അവന്റെ കലാമിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്നുകൂടി ദുആ ചെയ്തുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. لا إله إلا الله محمد رسول الله. لا إله إلا الله محمد رسول الله.